അപ്പൊ ഇതെന്താണ്? സൃഷ്ടി സ്വപ്നം പോലെയാണെന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതിനെ മൊത്തം എന്തു പറയും? ദർശനം, തത്വചിന്ത, അതാണ് ഈ പറയുന്നത്. അത് ദർശനം, തത്വചിന്ത കൂടാതെ ഇത് ആത്മീയതയുടെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ആത്മീയത എന്ന് പറയുമ്പോൾ വളരെ പ്രാചീനമായ ആത്മീയ. ഇതിന് പേര് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അധ്യാരോപ ദർശനം. സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അധ്യാരോപം എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. പിന്നെ ഞാൻ നേരെ ഒരു മറുവശമുണ്ട്, അതാണ് അടുത്ത് പറയുന്ന അപവാദം. ഇപ്പോ ഇതൊരു പ്രാചീനമായ രീതിയാണ്. ഇന്നത്തെ ശങ്കരാചാര്യർക്ക് മുമ്പാണ്. ശങ്കരാചാര്യരും പറയുന്നുണ്ട് അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത്തെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന്, താൻ പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, പൂർവാചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോ അതിന്റെ അതേ അധ്യാരോപ അപവാദം ഈ രണ്ട് രീതിയിൽ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നു എന്നാണ്. എങ്ങനെയുള്ള പ്രപഞ്ചം? നിഷ്പ്രപഞ്ചം. പരമാർത്ഥത്തിലില്ലാത്തതായ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നു എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത്. ഇവിടെയും ഗുരുദോയം തുടങ്ങുന്ന എങ്ങനെ? അധ്യാരോപം അപവാദം. അപ്പൊ ഇതിനെ നമുക്ക് ദർശനമെന്ന് പറയാം, തത്വചിന്തയെന്ന് പറയാം, ഒരാത്മീയ ചിന്തയെന്ന് പറയാം. ഇതാണ് ഇപ്പൊ ഗുരുദേവൻ ആ ആത്മീയ ചിന്തയെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് മറ്റു വിഷയങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതിനാണ് ഗുരു ഒരു ആത്മീയ ഗുരുവായിട്ട് അറിയപ്പെടുന്നത്. അതേസമയം മറ്റൊരു വശത്ത് എന്താണ്? ഒരുപാട് സാമൂഹ്യ പരിഷ്കരണം നടത്തിയാളെന്നോ നേതൃത്വം കൊടുത്തയാളെന്നോ ആ രീതിയിൽ രണ്ട് തരത്തിൽ. അപ്പോൾ അവിടെ ആത്മീയത വിടാൻ പറ്റത്തില്ല. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വേറെ ഒരുപാട് പേരുണ്ട്. പക്ഷെ പലർക്കും ഇങ്ങനെ ഒരു ആധ്യാത്മിക വശമില്ല. അങ്ങനെ ഇല്ലാതെ സാമൂഹ്യ പരിഷ്കരണം നടത്തി ഒരുപാട് പേരുണ്ട്, അനുശമിച്ചവരുണ്ട്. ഇപ്പൊ കാൾ മാർക്സിനെ പോലെയുള്ളവർ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ചവരാണ്. പക്ഷെ അവർക്ക് ആത്മീയ വശം ഇല്ല. ഇനി കേവലം ആത്മീയ വശം മാത്രമുള്ളവർ, അവര് സാമൂഹ്യമായ പരിഷ്കരണത്തിന് ശ്രമിച്ചിട്ടില്ല, കേവലം ആത്മീയ വശം, ആത്മീയതയെ മാത്രം സംസാരിച്ചു. അതാരാണ്? അവര് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് അവര് പ്രാധാന്യം കൊടുത്തില്ല. ചെറിയ രീതിയിലൊക്കെ അവർ രമണ മഹർഷിയൊക്കെ, രാമകൃഷ്ണ ദേവൻ, അവർക്ക് കേവലം ആത്മീയത മാത്രം അവർ പറഞ്ഞു. പക്ഷെ ഈ സാമൂഹ്യ പരിഷ്കരണം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. ഇനി അവര് പലർക്കും അതിന് പ്രചോദനം കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും പിൽക്കാലത്ത് വന്ന പലർക്കും അവരതൊരു അവരുടെ ആശയങ്ങൾക്കുള്ള അദ്വൈതമാണ്. അപ്പം അവരദ്വൈതം പറഞ്ഞതുകൊണ്ട് ഈ ലോകം അദ്വൈതമാക്കാം, അദ്വൈതമായിരുന്നു നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചവർ പിൽക്കാലത്തുണ്ട്. അദ്വൈതത്തെ പിടിച്ചുകൊണ്ട് പക്ഷെ ഗുരുദേവ് അങ്ങനെയല്ല. ഗുരുദേവന് രണ്ടും എന്താണ് ആധ്യാത്മികമായ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ഒരു തന്റേതായ ഒരു ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും അത് പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാം ചെയ്തു. അതേസമയം ഈ സാമൂഹികമായ പ്രശ്നങ്ങൾ അതിൽ ഒരു വളരെ സജീവമായിട്ട് ഒരു മാർഗനിർദ്ദേശം കൊടുത്തതല്ല, ഒരു തന്നെ എന്ത് ചെയ്തു നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് സമൂഹത്തിൽ മാറ്റം വരുത്തണം, സമൂഹത്തിലെ അനീതിക്കും തിന്മയ്ക്കും എതിരെ. അതും തന്റേതായ ഒരു ശൈലി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഗുരുവിന്റെ ഒരു സവിശേഷം. അപ്പൊ ആ ആത്മീയത എന്ന് പറയുന്നത് ഗുരു ഉൾക്കൊണ്ടത് ഒന്ന് പ്രധാനമായും പറയേണ്ടത് ഗുരുവിന്റെ സാഹചര്യങ്ങളായിരുന്നു, മറ്റൊന്ന് ജന്മസിദ്ധമായി തന്നെ ഗുരുവിൽ അതുണ്ടായിരുന്നു ആത്മീയത. ജന്മനാഥനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ആ സമയത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ആത്മീയ മുന്നേറ്റം ഉണ്ടായി. അത് തമിഴ്നാടുമായിട്ടുള്ള സമ്പർക്കവും അവർക്കെല്ലാം തമിഴ്നാടുമായിട്ടുള്ള ബന്ധവും തമിഴ്നാട്ടിലെ ഒരുപാട് ആത്മീയ സിദ്ധന്മാരൊക്കെ ഉണ്ടായിരിക്കും. ആത്മീയതയ്ക്കൊരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോ ആ സമയത്ത് ഈ ആത്മീയ നിഷേധം അന്ന് അത്ര ശക്തമായതാണ്. വന്ന എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരാത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോ ഗുരുവിനെ പോലെ അത്രയും സജീവമായി ഇത്രയും വിപുലമായി വേറെ അന്ന് പ്രവർത്തിച്ച ആരുമില്ല. ആത്മീയതയിൽ നിന്നുകൊണ്ട് ഇവിടെ സജീവമായി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക, അത് അതിന് പ്രധാന കാരണം എന്താണോ ഗുരുവിന്റെ ചുറ്റുപാടുകൾ തന്നെയാണ് അതിന് പ്രേരിപ്പിച്ചത്. ഒരു പ്രധാന കാരണം അതാണ്. അന്ന് കഷ്ടം ദീനം പിടിച്ചോ മധുരേതുപിടിച്ചോ ജനങ്ങളെ ഉത്തിഷ്ഠ എന്ന് പറയുമ്പോൾ തന്റെ ചുറ്റുപാടിൽ എന്ത് കണ്ടു അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് അതില് ഗുരുവിന്റെ ഒരു പ്രത്യേകത തന്റെ ജീവിതകാലത്ത് തന്നെ ഗുരുവിനതിന്റെ ഒരു സമൂഹത്തിൽ അതിന്റെ ഒരു ശക്തമായ മാറ്റം കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു മഹാത്മാ ഭൂലെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായി. പിന്നെ അംബേദ്കർ അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഗുരു പ്രവർത്തിച്ച ഗുരുവിന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ അതേ രീതിയിലാണ് പ്രവർത്തിച്ചതെങ്കിലും അവിടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസമുണ്ടായി. അവർ ഈ ആത്മീയത അംഗീകരിക്കില്ല. ഈ പറയുന്ന ഗുരുദേവൻ പറയുന്ന ആത്മീയത അത് അംബേദ്കർ പറഞ്ഞത് വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഇതെല്ലാം ഡൈനാമിക്സ് ഇട്ട് വെച്ച് തകർത്താതെ ജാതി പോകുന്ന ശക്തമായ ഭാഷയിലാണ് അംബേദ്കർ അതിനൊന്നും അംഗീകരിക്കാനേ തയ്യാറായി. കാരണം ഭക്തർ പറഞ്ഞു ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഈ താഴ്ന്ന ജാതിക്കാർ ബക്കർ മെഹർ എന്ന് പറയുന്ന ഒരു അന്ന് വളരെ അന്നത്തെ വളരെ താഴ്ന്ന ജാതി എന്ന് പരിഗണിച്ചിരുന്നു. താഴ്ന്നതോ എന്നൊക്കെ പറയുന്ന പോലെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്, ആരും താഴ്ന്നതോ എന്നതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ചരിത്രം പറയുമ്പോൾ അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണ്. ഗുരുവിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാള് ആവർത്തിച്ച് അധകൃതൻ അധകൃതൻ എന്ന് പറയുന്ന കേട്ടപ്പോ ഗുരുദേവൻ പറഞ്ഞു, അങ്ങനെ അധകൃതൻ എന്തിനാ പറയുന്നത്, അങ്ങനെ അധകൃതനൊന്നുമില്ല, പിന്നെ എന്താണ് കുളിക്കുന്നവർ കുളിക്കാത്തവർ, വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളെ മനുഷ്യനിലുള്ളു. അല്ല ഈ അധകൃതൻ ഇത് പറഞ്ഞതായിട്ട് ഗുരുവിന്റെ സംഭാഷണത്തിൽ രേഖപ്പെടുന്നു. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് കുറച്ച് വ്യത്യാസമായിരുന്നു, അവരുടെ പോലെ ആയിരുന്നു. ഇതെല്ലാം തകർക്കണമെന്ന് ഗുരുവിന്റെ അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ തിന്മയുണ്ടെന്ന് ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാമിത്രന്റെയും വസിഷ്ഠന്റെയും ഉദാഹരണങ്ങൾ. അപ്പൊ ഗുരുവിന്റെ ഈ ദർശനം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മറുവശവും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതാണ് ഞാൻ അതുകൂടെ പറയുന്നത്. ഒരു ഭാഗം മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ പോകും, മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോ ഇനി ഗുരുദേവന്റെ ശിഷ്യൻ എന്നുവെച്ചാൽ ഗുരുദേവന്റെ അനുയായി എന്ന സഹോദരനയ്യപ്പൻ, ഈ സഹോദരനയ്യപ്പനും അംബേദ്കറുടെ ആശയമാണ് പറഞ്ഞത്. സഹോദരനയ്യപ്പൻ അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഗുരുവിന്റെ ഗുരു എപ്പോഴാണ് സമാധിയായത്, ഏത് വർഷം? 28 29 ഗുരുദേവൻ യുക്തിവാദി മാസിക തുടങ്ങുന്നു. അതുവരെ അയ്യപ്പൻ അടങ്ങിയിരുന്നു, അതുവരെ ഒന്നും മിണ്ടിയില്ല. അത് അതാണ് 28 ഗുരു സമാധിയായി, 29 യുക്തിവാദ പ്രസ്ഥാനത്തിൽ സജീവമായി. അതിൽ അംബേദ്കറുടെ സ്വാധീനം വളരെയുണ്ട്. അംബേദ്കറെയൊക്കെ പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ഈ സഹോദരനയ്യപ്പൻ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താണോ ഇതൊക്കെ തകർക്കണം, ഗുരുവായിട്ട് വളരെ അടുത്ത് സഹകരിക്കുകയും ഗുരുവിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടും അയ്യൻ പറഞ്ഞു ഈ ഹിന്ദുമതത്തെ തകർക്കണം, എന്നാലേ എന്ത് പോകും, ജാതി പോകത്തുള്ളൂ എന്നൊരു അഭിപ്രായം സഹോദരനയ്യപ്പനും പറഞ്ഞിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഗുരുവിനോട് അങ്ങേറ്റത്തെ ആദരവ് ഉണ്ടായിരുന്നു, ഗുരുവിനെ അംഗീകരിച്ചിരുന്നു. എന്നാലും ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതി. അതൊക്കെ എനിക്ക് എന്താ മാറ്റം വരുന്ന ഗുരുവിന്റെ സമാധിക്ക് ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നത്. അങ്ങനെ ഒരു സഹോദരൻ അയ്യപ്പനും വന്നു. പിന്നെ എന്താണോ പിന്നീട് ഗുരുവിന്റെ അനുയായികളിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സി കെ ശിവം പറഞ്ഞു, എന്താണ് ഒരു അമ്പലം കത്തി നശാത്രയും അന്ധവിശ്വാസവും പറയും എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നത് ഇവർക്കെല്ലാം വളരെ അംബേദ്കറുടെ ചിന്തകൾ ഇവരെയൊക്കെ സ്വാധീനിച്ചു. അംബേദ്കറുടെ ചിന്ത പിന്നീടാണ് അത് പ്രബലമായി വരുന്നത്. എങ്കിലും പിൽക്കാലം പക്ഷെ ഗുരുവിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇന്നത്തെ ദളിത് ചിന്തകർ അവരൊന്നും ഒരു കാരണവശാലും എന്താണ് ഈ ആത്മീയത മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഹൈന്ദവമായ ആചാരങ്ങൾ ഒന്നും തന്നെ അവർ ഉൾക്കൊള്ളുന്നവരല്ല. അവരിലതിന് ശക്തമായത് അവരിതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ്, എല്ലാം ബ്രാഹ്മണിക്കൽ ഐഡിയാസാണ്. എന്നുവെച്ചാൽ ബ്രാഹ്മണരുണ്ടാക്കിയ ആശയങ്ങളാണ്. അപ്പൊ ബ്രാഹ്മണങ്ങളുണ്ടാക്കിയ ആശയം എന്ന് പറയുമ്പോൾ അതെപ്പോഴും ദളിത് എന്ന് പറയുന്നത് എന്താണ്, ഈ പീഡനങ്ങൾ അനുഭവിച്ച ദളിത് എന്ന് പറയും. അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്, അവരെന്ത് പറഞ്ഞാലും ശരി, അവരെന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാം, അവരെ പാടെ നിഷേധിച്ചു. പക്ഷെ ഗുരുവിന്റെ സമീപനം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ദളിത് ചിന്തകർക്ക് ഗുരുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ശരിയാണ്, ഗുരു ഈ ജാതിക്കെതിരായി പോരാടി അതൊക്കെ അവരംഗീകരിക്കും. ആ സമയം കുറച്ച് ബ്രാഹ്മണിസം ഉണ്ടെന്ന് പറയും. എന്താണ് ഈ ആത്മീയത, അത് അവരംഗീകരിക്കത്തില്ല. പക്ഷെ ഗുരു ആത്മീയതയെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അവസാനം വരെ എന്ത് ചെയ്തു, അതിൽ തന്നെ പോയി. അതിൽ നിന്നുള്ള തന്റെ വ്യത്യാസത്തെ കാണിച്ച് സ്വന്തമായ ക്ഷേത്രങ്ങൾ, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ലാത്തവർക്ക് ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തു. മറ്റു വിദ്യാലയങ്ങൾ പ്രവേശിക്കാൻ അവകാശമില്ലാത്തവർ വിദ്യാലയം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ തന്റേതായ ഒരു ശൈലിയും ഗുരുദേവൻ പ്രവർത്തിച്ചു. അപ്പോൾ ആ വ്യത്യാസം എന്നുവെച്ചാൽ ഇവർ പറയുന്ന പോലെ എന്താണ്, ഇവർ സ്വീകരിച്ച ഒരു നയപരമായ രീതിയാണ്. മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സംഘർഷത്തിന്റെ രീതിയാണ് പൊതുവെ സ്വീകരിച്ചത്. അതിൽ രണ്ടു തമ്മിലുള്ള വ്യത്യാസം, അപ്പോൾ ഒരു നയം എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു സംഘർഷം ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. കാരണം അത് വളരെ ആ ചുറ്റുപാടുകൾ വളരെ പ്രായോഗികമായ ഒരു കാര്യമായിരുന്നു. അന്ന് ഇവരെല്ലാം പറയുന്ന പോലെ ഒരു സംഘർഷത്തിന്റെ പാതയിലേക്കാണ് പോയിരുന്നെങ്കിൽ ഈ ഗുരു വിചാരിച്ച ഒരു കാര്യം നടക്കത്തില്ല. എന്തുവരും, ഇവിടുത്തെ ഒന്ന് ഇവിടുത്തെ പ്രബലമായ സമുദായങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. പിന്നെ ഭരണത്തോട് ഏറ്റുമുട്ടേണ്ടി വരും, രാജഭരണത്തോട് ഏറ്റുമുട്ടേണ്ടി വരും. അതൊക്കെ അന്ന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ വളരെ പ്രായോഗികമായിട്ടാണ് ഗുരു കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അപ്പൊ ഈ ഭാഗം കൂടെ ഉണ്ട്, ഈ അധ്യാരോപത്തെ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അധ്യാരോപം പോലെയുള്ള കാര്യങ്ങളെ ഉള്ള പ്രപഞ്ച വീക്ഷണത്തെ സ്വീകരിക്കുക, താത്വികമായി സ്വീകരിക്കുക, അതാണ് ഗുരു സ്വീകരിച്ചത്. കാരണം അതും കാരണം ഇതാണ്, ഗുരു പരിചയിച്ചതാണ് കുട്ടിക്കാലം പോലെ. ഗുരു കുട്ടിക്കാലത്ത് കെമിസ്ട്രിയും ഫിസിക്സും ഒന്നുമല്ല പഠിച്ചത്, സംസ്കൃതം പഠിക്കുകയും ആധ്യാത്മികമായ ജന്മനാ തന്നെയുള്ള ആധ്യാത്മിക പ്രവണതയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് അന്ന് ഗുരുവിന് ഏറ്റവും സ്വീകാര്യമായി തോന്നിയതാണ് അദ്വൈതമാണ്. പൊതുവെ അതായിരുന്നു, അന്ന് പൊതുവെ എല്ലാവരും സ്വീകരിച്ചു. അതായത് ഇപ്പോൾ തമിഴ് ശൈവിസമായാലും അതും അദ്വൈതത്തിലേക്കാണ് വന്നത്. ഇപ്പോൾ ശങ്കരാചാര്യന്റെ അദ്വൈതവും തമിഴ് ശൈവിസം ശൈവാദ്വൈതവും ഇതാണ് ഗുരു കൂടുതൽ പരിചയപ്പെട്ട ഈ രണ്ട് വഴിയാണ്. അപ്പൊ ഈ രണ്ടിലും വേറെ എന്തിന്റെയൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നതെല്ലാം ഗുരു സ്വീകരിച്ചു. ഗുരു തമിഴ്നാടും തിരുവനന്തപുരം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ പോവുക, തിരിച്ച് ഇങ്ങോട്ട് വരിക, പിന്നെ അവിടുത്തെ അനുഷ്ഠാനങ്ങളും ഇതാണ്. പിന്നെ ഗുരുവിനെ പോലെ തന്നെ ഇതുപോലെ സാമൂഹ്യ വീക്ഷണമുള്ള ആചാര്യന്മാർ തമിഴ്നാട്ടിലുണ്ടായിരുന്നു പലരും. അരുൾ പെരും ജ്യോതി ഇവരൊക്കെ ഗുരു അവരൊക്കെ ഗുരുവിൻ്റെ മാർഗദർശികളാണ്. ഗുരുവിൻ്റെ അതേ അയ്യാ വൈകുണ്ഠസ്വാമി അവരെല്ലാം ഒരു ജാതി ഒരു മതം ദൈവം എന്ന് പറഞ്ഞ സിദ്ധന്മാർ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ഗുരുവിനെ സ്വാധീനിച്ചു ഒരുപാട് തമിഴ്നാട്ടിലെ ഇതുകൊണ്ട്. എന്നാൽ ഇവരെല്ലാം ആധ്യാത്മികവാദികളായിരുന്നു. അപ്പൊ അവരാത്മീയതയിൽ നിന്നുകൊണ്ടാണ്. അപ്പോ അന്ന് വളരെ സ്വീകാര്യമായി ഗുരുവിന് തോന്നിയത് അദ്വൈതമാണ്. അതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കമ്മീഷനോട്. തത്വത്തിൽ സംഘടന പിന്തുടരുന്നു എന്ന് പറഞ്ഞു. ഈ തത്വത്തിൽ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ മറ്റു പല കാര്യങ്ങളിലും പിന്തുടരുന്നില്ല എന്നുകൊണ്ടർത്ഥം ആണ് തത്വത്തിൽ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. മറ്റു കാര്യങ്ങളിലൊന്നും ഒരു കാരണവശാലും പിന്തുടരാൻ പറ്റത്തില്ല. ഈ തത്വത്തിൽ പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അധ്യാരോപം വന്നത്. ഈ അധ്യാരോപം എന്ന് പറയുന്നത് ഈ ശങ്കരാചാര്യന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമാണ്. അധ്യാരോപം അതാണ് ദർശനമാല തുടങ്ങി എല്ലായിടത്തും അതുണ്ട്. അപ്പൊ അതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ അത് വേറെ ജാതിയാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇന്ന് പല ആധുനിക വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ആ പറയുന്നതിന് കാര്യമില്ല. കാരണം ഇന്നങ്ങനെ എന്താണോ ജാതി നോക്കിയിട്ട് എന്തെങ്കിലും സ്വീകരിക്കുക തള്ളിക്കളയുക അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. ഗുരുവിനെ സംബന്ധിച്ച് ഒരു ജാതി ഉണ്ടായിരുന്നു, മനുഷ്യനെന്ന് പറയുന്ന ഒരു ജാതി. അപ്പൊ അത് അന്ന് ചുറ്റും കൂടി ഒരിടത്ത് ആ ഒരു കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത്. പക്ഷെ അത് കൂടെ നിന്നവർക്ക് പല കാര്യങ്ങളും കൊണ്ട് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഇന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ മറ്റുള്ളവർ ഇന്നത്തെ ആധുനിക ദളിത് ചിന്തകരും മറ്റും എതിർക്കുന്ന എന്തുകൊണ്ട്? കാരണം അംബേദ്കറുടെ നിലപാട്. നമ്മുടെ പുരാണങ്ങളും സ്മൃതികളും എന്നുവേണ്ട ഏത് ശാസ്ത്രം എടുത്തു നോക്കിയാലും ശരി, ജ്യോതിഷമായാലും ശരി, ആയുർവേദമായാലും ശരി, എന്തെടുത്താലും അതിലെല്ലാം കടന്നുവരും ചാതുർവർണ്ണി. അത് വിട്ടൊരു കളിയേയില്ല. കൊണ്ട് അപ്പോ അതിനൊരു പ്രധാന കാരണം ഈ ചാതുർവർണ്ണി വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കൾ, പുരോഹിതവർഗം, അവരാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം രചിച്ചത്. ഈ പറയുന്ന അധ്യാരോപം അവവാദമില്ല. അപ്പൊ ചിലർ ചോദിക്കും എന്താണ് അവരെഴുതി വെച്ച ശാസ്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടല്ലേ ഇപ്പൊ അവരെ കുറ്റം പറയുന്നു? അത് കാലം വരുത്തിയ ഒരു വൈപരീത്യമാണ്. കാരണം ഇവരെന്ത് ചെയ്തു? ഇത് ശരിയാണ്, ഇവർ ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതിയെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? മറ്റുള്ളവർക്കെല്ലാം വിദ്യാഭ്യാസത്തെ നിഷേധിച്ചവൻ. എന്നിട്ട് ഭൂപുരീഷത്തിനും വിദ്യാഭ്യാസത്തെ നിഷേധിച്ചിട്ട് അവർ സ്വയം ചിന്തിച്ച് ഈ ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ സ്വന്തമാണ്, സമൂഹത്തിന്റെ സ്വന്തം. അറിവെന്ന് പറയുന്നത് എന്താണ്? അതിപ്പോൾ സമൂഹത്തിന്റെ സ്വന്തമായിരിക്കണം. കാരണം ഇത് ആളുടെ ഉള്ളിലും ഉണ്ടാകും. അപ്പോ അത് കുറച്ചു പേരെ അതിന്റെ അവകാശികളാകുക എന്ന് പറഞ്ഞാൽ അത് പിടിച്ചെടുത്താണ് മറ്റുള്ളവരുടെ അറിവൂടെ. എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ ഇതിന്റെ ഒരു ഭാഗമാകേണ്ടതാണ്. അവരെ ഒഴിവാക്കി നിർത്തിയിട്ട് എന്ത് ചെയ്തു? അറിവിനവര് പിടിച്ചെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പേരൊക്കെ തെറ്റിയും തെറിച്ചുകൊണ്ട് അറിവ് സ്വായത്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും അറിവ് ഇവരുടെ കയ്യിലായി പോയി. അതിപ്പോ ഏതായാലും ശരി, സമൂഹത്തിന്റെ വക ആയിരിക്കേണ്ട എന്തും. അപ്പൊ അറിവല്ല മറ്റ് ഭൗതികമായ സമ്പാദ്യങ്ങളായാലും അവരിൽ നിന്ന് പിടിച്ചെടുത്ത ആരെങ്കിലും സ്വന്തം കൈവച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടത് അവരുടെ സ്വന്തമാകത്തില്ല. സമൂഹം മൊത്തത്തിൽ അതിൻ്റെ അവകാശികളാണ്, അത് ഒരു കൂട്ടരുടെ മാത്രമാണ്. അവരുടെ കയ്യിലത് ആയത് പിടിച്ചെടുത്തുകൊണ്ടാണ്. മറ്റുള്ളവരുടെ അറിയാനും ചിന്തിക്കാനുമുള്ള അവകാശത്തെ തന്നെ അവരെന്ത് ചെയ്തു, ഹനിച്ചോളാം. ഒരു വിഭാഗം അത് ചെയ്തത് വളരെ ഒരു ക്രൂരതയാണ്. പക്ഷെ സ്വാർത്ഥന്മാരൊരിക്കലും എന്ത് ചെയ്യും, അവരുടെ ക്രൂരതയെ കുറിച്ച് എന്തും. ഇപ്പോ ഈ പ്രകൃതിയിലെ വിഭവങ്ങളെല്ലാം എല്ലാവർക്കും തുല്യമായി വേണ്ടതാണ് എല്ലാ ജീവജാലങ്ങളും. ഒരു നദി ഒഴുകുന്നു, ആ നദിയെ നമ്മൾ ഒരു അണകെട്ടി താഴോട്ട് ഇനി പോകരുത്, എന്നിട്ട് ആ അതിൽ നിന്ന് നമ്മൾ പൈപ്പുകളിട്ട്, എന്നിട്ട് നമ്മുടെ മേളിലാണ് നദി, എന്നിട്ട് നമ്മൾ മാത്രം ഉപയോഗിക്കുന്നു, എന്നിട്ട് പറയുന്നു ഈ ജലം നമ്മുടെ സ്വന്തമാണ്. ഈ താഴെയുള്ളവനും ജലം വേണ്ടതാണ്, പക്ഷെ നമ്മളെന്ത് ചെയ്യും, അവന് കൊടുക്കത്തില്ല. അവൻ പറയും ഈ ജലം നമ്മുടെ സ്വന്തമാണ്. അപ്പൊ താഴെയുള്ളവനെന്തോരും വരൾച്ച വരും, അവന് വെള്ളം കിട്ടാതെ വരും. അപ്പൊ ഈ അവൻ എവിടെന്നെങ്കിലും ഈ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ പറയും ഇത് ഞങ്ങളുടെ വെള്ളം നീ മോഷ്ടിക്കുകയാണ്, അല്ലേ, അവനെ കള്ളനാണ്. അതുപോലെയാണ് ഇന്ന് പലരും പറയുന്നത്. എന്താണ് ഈ അറിവൊക്കെ ഞങ്ങളുടെ സ്വന്തമായിരുന്നു, ഇപ്പൊ നിങ്ങളതൊക്കെ ഞങ്ങളെ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങളെ വിമർശിക്കുന്നത്. അത് ഈ നദിയുടെ കാര്യം പറഞ്ഞുകൊണ്ടേ ഒരു വിമർശനമാണ്. നിങ്ങളിപ്പോൾ ഈ അദ്വൈതമൊക്കെ പറയും, നിങ്ങൾ ശങ്കരാചാര്യരല്ലേ ഇതൊക്കെ എഴുതിയത്, അപ്പോ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇപ്പൊ ഇരുന്ന് ശങ്കരാചാര്യരെ വിമർശിക്കുന്നത്. അതങ്ങനെ തന്നെ ആശാന്തൻ തന്നെ പറഞ്ഞിട്ടില്ല, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും മണ്ണടിഞ്ഞു പോയി. അവർക്കൊന്നും അവരും ഇതിലും വലിയ ദർശനങ്ങൾ ഉണ്ടാക്കി, പക്ഷെ എന്ത് ചെയ്തു, അവരെ തകർത്ത് കളഞ്ഞു, അവരെ വളരാൻ അനുവദിച്ചില്ല. അപ്പോൾ അറിവ് അങ്ങനെ ആരുടെയും സ്വന്തമല്ല, അങ്ങനെ പിടിച്ചെടുത്താണ്. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വരണമെന്നുണ്ടെങ്കിൽ വിദ്യാലയങ്ങൾ വേണം, അതിന് ഇപ്പോൾ സാമ്പത്തികമായ ചുറ്റുപാടുകൾ വേണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കിരുന്ന് പഠിക്കാൻ ഒരു കെട്ടിടമുണ്ട്, കൃത്യമായ സമയത്ത് കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഭൗതിക സാഹചര്യം. ഈ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യന് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും, അത് വളരെ അത്യന്താപേക്ഷമാണ്. അപ്പൊ ഈ ഭൗതിക സാഹചര്യങ്ങളും സ്വന്തമാക്കുക. പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ന് പറയുന്നില്ല, പ്രഭുക്കന്മാരും രാജാക്കന്മാരും എല്ലാം എന്ത് ചെയ്യുന്നു, സമ്പത്തെല്ലാം കൈവശം വയ്ക്കും, എന്നിട്ട് അതിന്റെ പങ്ക് പറ്റിയിട്ട് അവരിന്ന് എന്ത് ചെയ്യുന്നു, കുറച്ചു പേര് പുരോഹിതവർഗം ഇതെല്ലാം ഉണ്ടാക്കുന്നു. അപ്പോ എങ്ങനെയാണോ സമ്പത്ത് സമൂഹത്തിൻ്റെത് കൈവശപ്പെടുത്തി, അതുപോലെ തന്നെ സമൂഹത്തിന്റെ അറിവും ഇവര് പിടിച്ചെടുത്താണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാകുമ്പോൾ നമുക്കതിനെ വിമർശിക്കേണ്ടി വരും, അവർ ചെയ്ത മുഴുവൻ എന്താണ് ജനദ്രോഹമാണെന്ന് പറയേണ്ടി. അത് ഈ തത്വത്തെ ചിന്തിക്കുമ്പം തന്നെ ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കേണ്ടി. അല്ല ഇത് എന്താണ്, ഇത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് അവകാശപ്പെട്ടതോ ആരെങ്കിലും സമ്പാദിച്ചോ അല്ല, സമൂഹത്തിന്റെ ഭാഗം പിടിച്ചെടുത്തിട്ട് അത് ഞങ്ങളുടെ സ്വന്തമാണ്, വേറെ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് വിമർശിക്കേണ്ടി വരും. അത് തെറ്റാണെന്നും അത് പറയേണ്ടി വരും. അതാണ് ഇവിടുത്തെ വിജ്ഞാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ദളിത് ചിന്തകരും മറ്റും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കാത്തത്. അംബേദ്കറിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നു. അവർ പറയുന്നത് എന്താണ്, അവര് ഈ അറിവ് തന്നെ അവരുപയോഗിച്ച് അടിച്ചമർത്തി. അതാണ് ഇപ്പൊ ഈ ഇങ്ങനെ ഒരു അറിവ്, ഇപ്പോ ഈ പറയുന്ന തത്വചിന്ത അല്ലെങ്കിൽ ദർശനം അല്ലെങ്കിൽ ഈ ആത്മീയത ഇവരുടെ എല്ലാം കയ്യിലുണ്ടായിരുന്നു. ഇവരുടെ അദ്വൈതം എന്ന് പറഞ്ഞാലും ദ്വൈതം എന്ന് പറഞ്ഞാലും വിശിഷ്ടാദ്വൈതം എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നിട്ടും ഇവരുടെ സമൂഹത്തോടുള്ള ചിന്തയ്ക്ക് ഒരു മാറ്റം വന്നില്ല. ഇവരെല്ലാവരും എന്ത് ചെയ്തു, ഇവരെല്ലാവരും മനുഷ്യനെ ഉയർന്നവനും താഴ്ന്നവനുമായിട്ട് തന്നെ കണ്ടു. മനുഷ്യനെ മനുഷ്യരായി ആരും കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു അറിവുള്ളപ്പോൾ ആ അറിവിനനുസരിച്ച് അവർ മാറ്റം വരണ്ടേ ഇല്ല. അവരെന്ത് ചെയ്തു, ഈ സാമൂഹ്യ അനീതിയെ അവരുടെ അറിവുകൊണ്ട് തന്നെ ന്യായീകരിച്ചു. അതാണ് ശങ്കരാചാര്യന്റെ അപശൂദ്രാധികരണമൊക്കെ അങ്ങനെ വരുന്നത്. അതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വിശദമായ നിങ്ങളുടെ ക്ലാസ്സുകൾ ബ്രഹ്മസൂത്രത്തിന്റെ അപശൂദ്രാധികരണം കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം, വർഷങ്ങൾക്ക് മുമ്പാണ്. അത് അത്യാവശ്യമായിട്ടും കേൾക്കണം. ശങ്കരാചാര്യന്റെ തനി നിറം ഞാൻ പുറത്തെടുത്തിട്ടുണ്ടത്. ശങ്കരാചാര്യ ചെയ്ത സമൂഹത്തോട് ചെയ്ത ദ്രോഹം എന്താണെന്ന് ഞാനത് പറയുമ്പോൾ ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായി. കാരണം അങ്ങനെയൊന്നും പറയാം, അത് ഞാൻ പറയാൻ കാരണം ശങ്കരാചാര്യ അന്ന് അങ്ങനെ പറഞ്ഞു. ശരി, നമ്മൾ പറയും ആ കാലം അതങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമല്ല, അത് മാത്രമല്ല, കാരണം ഇന്നും അവരത് തന്നെ പിന്തുടരുന്നു. അവിടെയാണ് പ്രശ്നം. ഇന്ന് ഈ ശങ്കരാചാര്യന്മാർക്ക് യാതൊരു മാറ്റവും വന്നില്ല. ചെറിയ മാറ്റം എന്തെങ്കിലും വന്നിരിക്കും. അവരെന്നും അത് ശരിയെന്ന് പിന്തുടരുന്നു. ഈ ഉച്ചനീചത്വങ്ങളും ഇതെല്ലാം, ഈ ജനാധിപത്യ രാജ്യത്തിൽ ജീവിച്ചുകൊണ്ടും അവരെന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ശക്തമായിട്ട് വിമർശിച്ചത്. ഈ അടുത്ത കാലത്ത് ഒരു ശങ്കരാചാര്യ നീൻ ശങ്കരാചാര്യല്ല ശങ്കരാചാര്യല്ല ഒരു ചെറിയ മഠാധിപതി പള്ളിക്കാവിൽ വന്നു. അപ്പൊ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ അറിയിച്ചു, നിങ്ങളുടെ ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല, ഞങ്ങൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി. ഇന്നും അവരുടെ മനോഭാവം നോക്കണം. എന്നാണ് അവര് വന്ന ഒരു അതിഥിയോട് അതിന്റെ മര്യാദ കാണിക്കണം. അപ്പൊ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് അവർക്ക് എന്ന് വെച്ചാൽ അയിത്ത ഇന്ന് അവര് എന്ന ഇവിടെ താമസിച്ച ഭക്ഷണം കഴിച്ച അവിടുന്ന് ഇവിടെ അറിയിച്ചിരുന്ന അല്ല, ഇപ്പൊ നമ്മളെ അറിയിച്ചിട്ട് ഒരാൾ വന്നാ സ്വീകരിക്കണം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുമെന്ന് ചോദിക്കാത്തത് ആ അതാ പ്രശ്നം, അതാ ഇത്തം മനസ്സിലായ അവിടെയാണ് പ്രശ്നം. നമ്മുടെ ആശ്രമത്തിൽ ഒരാൾ അതിഥിയായിട്ട് വന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കണം. അതിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ അറിയിച്ചിട്ട് വരികയായിരുന്നു സന്യാസിയാണ്. പക്ഷേ അയിത്തമുണ്ട്. ഇത് പണ്ട് ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏതോ നമ്പൂതിരിമാര് വന്നപ്പോൾ അവർക്ക് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു പ്രത്യേകം അത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെയെന്ന് അപ്പോ തൊട്ട് തിന്നത്തില്ല എന്ന് പറയുന്ന എത്രയോ കാലമായി ഇതൊക്കെ എത്രയോ കാലമായി. അപ്പോ സ്വീകരിക്കണം, പക്ഷെ ഇതുകൂടെ ബോധ്യപ്പെടുത്തി വിടണം. ഇവിടെ വരുമ്പോ ഒരു പാഠം പഠിച്ചിട്ട് പോകണം. ഏത് ഇവിടെ സ്വാമിമാരുണ്ടായിരുന്നല്ലോ, പക്ഷെ എന്നിട്ട് ചോദിക്കണം ഞങ്ങളുടെ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുന്നില്ല, എന്തുകൊണ്ട് കഴിക്കുന്നില്ല, അത് ചോദിക്കണം. അത് ചോദിക്കേണ്ടായിരുന്നു. ആരെ? എന്നെ. അതങ്ങനെ അയാൾ വരുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നെ തിരക്കിയത് മറ്റേ കുട്ടിസ്വാമിയായിരിക്കും. എന്തായാലും ഇയാളവിടെ വരുന്നതും ഇയാളുടെ പരിപാടി നടക്കുമ്പോഴൊക്കെ ഞാൻ വള്ളിക്കാവി ഉണ്ട്. ഞാനീ അയിത്ത പിശാചായോണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ പിന്നെ ഞാൻ കുളിക്കേണ്ടി വരും. എനിക്കും അയിത്തമുണ്ട്, അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നാൽ ഈ അയിത്തപ്പിശാചികളെ പൊക്കിക്കൊണ്ട് നടക്കുന്നവര് ശൂദ്രന്മാരാണ്, ശൂദ്രസ്വാമിമാര്. ഇതാണ് എന്റെ ഏറ്റവും വലിയ രസം. അവരങ്ങനായി പോയത് പോട്ടെ, ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ശൂദ്രസ്വാമിമാർക്ക് എന്താ ബോധം ഉണ്ടാവുക? അതെന്താ ഇവർക്ക് കീജയും വിളിക്കാൻ? ഈ പിന്നെ ഈ അയിത്തത്തിന് ഇതിനൊക്കെ ഇവർ വേറെ വ്യാഖ്യാനിക്കും പുറമെ. എന്താണ് അത്? ശുദ്ധിയാണ്, മറ്റാണ് മറിച്ചാണ്. ഈ ശുദ്ധി എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഇല്ലേ? അപ്പൊ വേറെയുള്ളവർ പാകം ചെയ്യാൻ പാടില്ല താഴ്ന്ന ജാതിക്കാർ. ഇതാണ് അവരുടെ മനസ്സീരം. അവർ ഉയർന്ന ജാതിയാണ്, അപ്പൊ ഞങ്ങള് മറ്റുള്ളവരിൽ നിന്ന് വേറെയാണ് എന്നുള്ള ഒരു മനോഭാവം. അതാണ് അപ്പോ ബാക്കി വ്യക്തിപരമായി ഇവരൊക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ, അത് മറ്റൊരു വിഷയം. അത് നമ്മൾ അംഗീകരിക്കണം, അവര് നല്ല മനുഷ്യരാണ്. അവര് മനുഷ്യരും നല്ലതാണ്, പക്ഷെ അവരുടെ ആചാരങ്ങൾ ദുഷിച്ചത്. അത് ഈ ജനാധിപത്യ രാജ്യത്തിൽ വെച്ച് നടത്താൻ പറ്റിയ കാര്യങ്ങളല്ല. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്വീകരിക്കണം എന്നിട്ട് മര്യാദയ്ക്ക് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ കഴിത്തുണ്ടോ? അപ്പൊ അതിന് ഉത്തരം പറയുന്നു. അതല്ല സ്വീകരിക്കണം നമ്മള്. എന്താണ് ഒരു പറഞ്ഞിട്ടുണ്ട്, അതിഥികൾ വന്നാൽ അവര് സ്വീകരിക്കുക, അത് മര്യാദയാണ്. അവര് നല്ല മനുഷ്യരുമാണ്. ഈ അവരെ പെസക ചെയ്യുന്ന എന്താണ്? ഈ ചിന്തകളാണ് അവരെ പെസക ചെയ്യുന്നത്. നല്ല ഗുണങ്ങളുള്ള മനുഷ്യരാണ്, പക്ഷെ അവരെ ആചാരവും ചിന്താഗതിയും കാലത്തിന് യോജിക്കുന്നതല്ല. അപ്പൊ ഇവിടെ വരുമ്പോ അവരെ ഒന്ന് പഠിപ്പിച്ചു വിടണം സഭ്യമ ഭാഷ. അത് ചെയ്യാതിരുന്ന തെറ്റായിപ്പോയി. അത് ചെയ്യേണ്ടത് എന്തുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കുന്നില്ല? അവർക്ക് ബോധമൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും നമ്മുടെ ഭാഗം വിശദീകരിക്കണം. നിങ്ങൾ എന്തിനു വെച്ച് പുലർത്തുന്നു? ഇവരുടെ വിദ്യാലയമുണ്ട് തെന്നാലി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ അബ്രാഹ്മണരാരും പഠിപ്പിക്കത്തില്ല. അത് ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന്, എന്തുകൊണ്ട് അബ്രാഹ്മണർക്ക് പ്രവേശിക്കും? ഈ കേരളത്തിൽ നിന്ന് അവിടെ അഡ്മിഷൻ നിശ്രമിച്ച് കിട്ടാത്തവർ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് നിന്ന് പഠിക്കാനും വന്നിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് പറയാം, അബ്രാഹ്മണർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭക്ഷണം പ്രശ്നമാണ്. അത് തന്നെ ശൃംഗേരിയിലുമൊക്കെ അങ്ങനെയാണ്, ശൃംഗേരിയിലും അങ്ങനെയാണ്. അപ്പോ ഭക്ഷണം കഴിക്കുന്നത് അവര് വേറെ. ഇതേ ആൾക്കാർ തന്നെ ഇത്രയും ഇതൊക്കെ കാണിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന ബീഫും അതും ഇതുമൊക്കെ അടിക്കും, അതിനൊന്നും അവർക്ക് പ്രയാസമുണ്ട്. ഇവിടെയാണ് അത് കാണിക്കുന്നത്. ഇവിടെ ഇത് കാണിച്ച ചിലവാകും, പുറത്തു പോയി ഇതൊന്നും കാണിച്ച ഇതൊന്നും ചിലവാകത്തില്ല. ഇതൊന്നും അവിടെ നടക്കത്തില്ല. അപ്പോ സ്വീകരണം ശരിയാണ്, പള്ളിക്കാവിൽ ഭയങ്കര സ്വീകരണമായിരുന്നു മുമ്പ്. എന്താണ് പൂർണ്ണകുംഭമൊക്കെ കൊടുത്ത്. പക്ഷേ പൂർണ്ണകുംഭമൊക്കെ കൊടുത്ത് സ്വീകരിച്ചവരെ എന്നോട് പറഞ്ഞു സാമീകൻ ശരിയെന്ന്. പക്ഷെ അയാളെ നമസ്കരിക്കണമെന്ന് തോന്നിയില്ല. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു. അതായത് ഇങ്ങനെ നമ്മളെ തൊടില്ല തിന്നില്ല എന്നൊക്കെ പറയുന്നവർ നമ്മളങ്ങനെ തൊടും. അപ്പൊ ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഇതിനോടുള്ള പ്രതിഷേധങ്ങളുണ്ട്. ആരും അത് പുറത്ത് കാണിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചിന്തിതാകാര്യം അവിടെയുള്ളവർക്കുണ്ട്. അപ്പൊ ഇവരിതെന്നും തുടരുന്നു. അതുകൊണ്ടാണ് ഇത് ഇന്ന് ആൾക്കാർ പറയും ഇതൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ഇന്നതൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇതൊക്കെ ഇന്ന് പറഞ്ഞിട്ട് എന്തിനാ ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്തിനു, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പറയുന്നതിന്, ഇന്നെല്ലാം സമത്വ സുന്ദരമല്ല. ഇനി പത്രം എടുത്ത് നോക്കുക, മിക്കവാറും എല്ലാ ദിവസവും ഈ ജാതിയുടെ പേരുള്ള കൊല, കൊലപാതകം, അടി, ഇടി, പിടി ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണും. ഭക്ഷണം കൊടുക്കുകയായിരിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ ഭക്ഷണം കൊടുക്കാതിരുന്ന അവസാനം മുഖ്യമന്ത്രി തന്നെ അവിടെ പോയി ഭക്ഷണം കൊടുക്കുന്നതാണ്. വടക്കേന്ത്യയിലൊന്നും മിക്കവാറും കേരളത്തിലുൾപ്പെടെ ജാതി മാറി ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ മിക്കവാറും കൊലപാതകം നടക്കുന്നു. കൊന്നുകളയായി തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലും ധാരാളമുണ്ട്. കേരളത്തിലാണത്, കേരളത്തിൽ മോശമൊന്നുമല്ല, കേരളത്തിലും കൊന്നിട്ടുണ്ട്, കേരളത്തിലും തന്നിട്ടുണ്ട്. അതീ കൊല്ലുന്നതിനും മേൽജാതി ആവണമെന്നൊന്നുമില്ല. ഈ അവിടെയാണ് ഒരു എന്താണ് ഒരു ആശാരി തന്റെ മകള് വേറെ ജാതിപ്പെട്ടവനൊക്കെ അവളെ കൊന്നുകളഞ്ഞു കുറച്ചു മുമ്പ്. അത് തന്നാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ കൂടിയ ജാതിയാണ്. സ്നേഹിച്ച മകള് സ്നേഹിച്ചവൻ താഴ്ന്ന ജാതി. ഇത് എല്ലാവരുടെ ഇടയിലും ഉണ്ട്. ഇങ്ങനെ ഉയർന്ന ജാതി അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്തൊരു പരസ്യം കണ്ട്, തമിഴ്നാട്ടിൽ 45,000 ബ്രാഹ്മണർക്ക് എന്താണ് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, പെണ്ണുങ്ങളില്ല. അവർ വടക്കേ ഇന്ത്യയിൽ പോവുകയാണ്. എന്നാലും വീടുകളും മനുഷ്യരെ അവർ പോകാൻ കഴിക്കത്തില്ല. മനുഷ്യര് ചുറ്റുപാടും കൊണ്ട് അവരെ അവർ പോകാൻ കഴിക്കാൻ തയ്യാറല്ല. പിന്നെ ഈ ഇപ്പൊ ജാതി മാറി കഴിക്കുന്നു എന്നൊക്കെ പറയുന്നവരും ആർക്കാണോ നമ്മള് കുറച്ച് താഴ്ന്ന ജാതി എന്ന് മനസ്സിലുള്ളത്, അവർ മേളിലെ ജാതി എന്ന് കരുതുന്നവരോണ്ട് കല്യാണം കഴിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. മനസ്സിലായോ? അപ്പോ അങ്ങനെ താഴ്ന്ന ജാതി എന്ന് കരുതുന്നവൻ അവനെക്കാളും താഴ്ന്ന ജാതി എന്ന് ആരെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരുമായിട്ട് കല്യാണം കുടുംബത്തിന്റെ സമൂഹത്തോടാണ് അക്കത്തില്ല. വലിയ പ്രയാസമാണ്. ഇവിടെ ഒരു എന്താണ് പേര് ഞാൻ പറയുന്നില്ല, ഈഴവ പ്രമാണി, അയാള് വലിയ MLA ആയാളാണ്. അങ്ങേരുടെ മകള് വേറെ ഒരു ജാതി പെട്ട് കുറച്ച് താഴ്ന്ന ജാതി എന്ന് ഇയാള് കരുതുന്ന ഒരാളുമായിട്ട് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഈ സമാധി വന്ന് കിടന്ന് കരഞ്ഞു. പേരെന്ന് ഞാൻ പറയുന്നു, എനിക്ക് പരിചയമുള്ള ആളാണ്. ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരൻ വരെ. ഞാൻ പേര് ഞാൻ പറയുന്നു, ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ സ്നേഹിക്കുന്ന പ്രസംഗിക്കുന്ന എന്താണ്, കമ്മ്യൂണിസവും ഒരു ജാതി ഒരു മതവും. ആ സമയം ഇയാളുടെ മകളുടെ ഒരു നായരെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിലോ വലിയ ഗമ്യാണ്. ഞങ്ങള് എന്താണ് എന്റെ മകൾ എന്ത് മിശ്ര വിവാഹമാണ്. കാരണം അപ്പൊ ഇയാള് മറ്റവന് താഴ്ന്നവനെന്ന് തോന്നുന്നെങ്കിൽ വേറൊരുത്തം മേലാണെന്ന് ഇയാൾക്ക് തോന്നുമല്ലോ. സ്വാഭാവികമല്ല, മറ്റൊരു ജാതിയെ താഴ്ന്നതെന്ന് കാണുകയാണെങ്കിൽ വേറൊരു ജാതി മേലെന്നും തോന്നും. സ്വാഭാവികമായിട്ടും അത് രണ്ടും കാണും. അപ്പൊ പലരും അങ്ങനെയാണ്. അപ്പൊ ഈ പുറമേ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഇവരൊക്കെ ഉള്ളിൽ ഇത് വെച്ചുകൊണ്ടാണ്. അപ്പോ നൂറ്റാണ്ടുകളോളം ഇതൊക്കെ ഉള്ളി വെച്ചുകൊണ്ട് കിടന്ന ആൾക്കാര് അവരിത് വിടും. ഇതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് ഇത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് കൊണ്ട് നടന്ന് എൻജോയ് ചെയ്ത ആൾക്കാർ അത് വിടും അവര്. അതാണ് പ്രശ്നം. ഇതുകൊണ്ട് സൂചിച്ചവരാണ് അവര്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്താണ്, ഇനി രണ്ട് കാഴ്ചപ്പാടാണ്. ഗുരു ഇതെങ്ങനെ സ്വീകരിച്ചു? ഏത് മറ്റുള്ളവർ പറയുന്ന ബ്രാഹ്മണിക്കൽ ഐഡിയാസ് എന്ന് അവർ പറയുന്നതിനെ ഗുരു സ്വീകരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, അവന് മുമ്പ് അതിന് തെളിവുണ്ട്. പക്ഷെ ആ തത്വചിന്ത മറിച്ചുള്ള ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ഗുരു ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ തിരസ്കരിച്ചു. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. ഇന്നുള്ള ചിന്തകര്, ദളിത് ചിന്തകര് വിശേഷിച്ചു അവരിത് അംഗീകരിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ അവർ ശരിയാണോ, അതെ ഇനി ഗുരുവാണോ ശരി, ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളും മനസ്സിൽ വരാം. അപ്പൊ ഗുരുവിന്റെ ശരി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഇന്നതാണ്, പിന്നെ അവരവരുടെ ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഇനി അവരെ കൂടെയാണ് ചേരുന്നതെങ്കിൽ അങ്ങനെ ചേരാം. എന്താ ഗുരുവിന്റെയാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ അത് സ്വീകരിക്കാം. അതൊക്കെ ഓരോരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിൽ ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യാസമുണ്ട്. അത് ഒരുപാട് അതിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്.